അരുളകും ക്ഷേമമരുളുമമ്പേ. മർത്യം ഞാനേ തവ ഭൃത്യം ഞാനേ, നീയേ കനിവു ജീവനാംശമമ്പേ. അഷ്ടൈശ്വര്യേ സർവം നീയേ, നീ സരസ്വതി നീരുതിരാണി, നീയില്ലാത്തിക ലോകം ശോകം. പല സുഖ ദുഃഖ പലാശികൾ പടരുമൊരാത്മവനാന്തവസന്തോ, പല വഴി ഭാഗ്യാന്വേഷകർ നിസ്വരുമേ ദിനപുത്തിലെഴും നിധിയേ. ധേയം പാതയും ദേവി നീയേ, മൂ ദേവിയും ശ്രീദേവി. ധനധാന്യ ധൈര്യാദി നാനാരൂപേ, പാലാഴിയിലെ ജലജേ. നീ വസിച്ചിടുമെല്ലാ കോവിലും കരുതിയിടും, തീർത്താ തീർക്കാനാകാത്തങ്ക പാരാവാരം. ജടാകരമാകിയ നഗര ഞരമ്പിലെ സ്വപ്ന സരോവരമേ, പുനരുജ്ജീവിത ഗ്രാമീണതയെ പുനരുക ലക്ഷ്മി മഹാലക്ഷ്മി. ദേവി നീയേ, ധനലക്ഷ്മി നീയേ, ഈരേഴുലകും ക്ഷേമമരുളുമമ്പേ. മർത്യം ഞാനേ തവ ഭൃത്യം ഞാനേ, നീയേ കനിവു ജീവനാംശമമ്പേ. അഷ്ടൈശ്വര്യേ സർവം നീയേ, നീ സരസ്വതി നീരുതിരാളി, നീയില്ലാത്തിഹ ലോകം ശോകം. പല സുഖ ദുഃഖ പലാശികൾ പടരുമൊരാത്മവനാന്തവസന്തോ, പല വഴി ഭാഗ്യാന്വേഷകനിസ്വ